നല്ലൊരു പറയുന്നുണ്ട്. അതായത് ഉപനിഷത്ത് പറയുന്നുണ്ട് ബ്രഹ്മവിദ്യ സർവവിദ്യ പ്രതിഷ്ഠ, ബ്രഹ്മവിദ്യയാണ് എല്ലാ വിദ്യകളുടെയും ആധാരം പ്രതിഷ്ഠ. അതുകൊണ്ട് നടായൂർ പറയുന്ന എന്താണ് ഈ ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ അറിവ്, ഈ അറിവിലാണ് ഫിലോസഫി സയൻസും വരുന്നത്. അപ്പോ ആ അറിവിലേക്ക്, ആ അറിവെന്ന് പറയുന്നതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അതിന് സയൻസിന്റെ എല്ലാ തത്വങ്ങളെയും അതിലേക്ക് സമന്വയിപ്പിക്കാം. പിന്നെ ഫിലോസഫി ദർശനങ്ങൾ, മറ്റ് പാശ്ചാത്യവും പൗരസ്ത്യവും എല്ലാ ദർശനങ്ങളെയും ഇതിലേക്ക് സമന്വയിപ്പിക്കാം. കാരണം ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ അറിവിലേക്ക്, അപ്പൊ ഇതിന്റെ അടിസ്ഥാനമായിട്ട് ബ്രഹ്മവിദ്യ സ്വീകരിക്കുന്നു. മുണ്ടകം. അപ്പോ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ്, ഇപ്പൊ നമ്മൾ സങ്കല്പിക്കുക ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന നടുക്കാണെങ്കിൽ ഒരു ഭാഗത്ത് ശാസ്ത്ര സാങ്കേതിക ഈ സയൻസ്, മറുഭാഗത്ത് വലത്ത് സയൻസ്, അങ്ങനെ സങ്കല്പിക്കുക. ഇടത്ത് ഇതാണ് എല്ലാ ദർശനങ്ങളും. ഇതിന് എല്ലാത്തിനെയും കൂടെ എവിടെ ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന അറിവിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോ ഇതാണ് അവിടെ അവിടെ ബ്രഹ്മവിദ്യ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. അറിവിനെ, അറിവിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ ഒരു മെത്തേഡാണ് നടാചൂര് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയും എന്താ ചെയ്യുന്നത്, ഈ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മ എന്ന് പറയുന്നതിനെ അബ്സല്യൂട്ടായി അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധനം, അതാണ് സർവത്തിനും ആധാരം, അതിലാണ് ഇതെല്ലാം വന്ന് ചേരുന്നത്. ആ ഒരു മെത്തേഡാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ബ്രഹ്മരക്ഷ തന്നെ നോക്കിയപ്പോ അവിടെ ഈ ബ്രഹ്മത്തെ രക്ഷിക്കാൻ നോക്കിയാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സയൻസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ടായി ഒരു അറിവിനെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറിവ് സയൻസ് അംഗീകരിക്കുന്നില്ല. സയൻസ് പറയുന്നത് എന്താണ്, അറിവെന്ന് പറയുന്നത് റിലയബിളാണ്, പക്ഷെ റിവൈസബിളുമാണ്, പ്രൊവിഷണലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാറുന്നതാണ്. റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസയോഗ്യമാണ്, ആശ്രയിക്കത്തക്കതാണ് സയൻസ്. അതാണല്ലോ സയൻസിന്റെ പുരോഗതിക്ക് അനുസരിച്ചാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് റിലയബിൾ ആണ്, പക്ഷെ പ്രൊഫഷണലാണ്. പക്ഷെ ഈ ബ്രഹ്മെന്ന് പറയുന്നതിന് അങ്ങനെയല്ല സ്വീകരിക്കുന്നു, അത് അബ്സല്യൂട്ടാണ്, അതിന് മാറ്റമില്ല, അത് സർവത്തിനും ആധാരമാണ്. അങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും സയന്റിഫിക് അല്ല. അപ്പൊ എങ്ങനെയാണ് നിർഭാഗ്യം ഈ സയൻസിനെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ബുദ്ധിപ്പുറവുകൊണ്ടായിരിക്കാം ചിലപ്പം. അത് തന്നെ കാർട്ടീഷ്യൻ ലോജിക്കൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ശരി തന്നെയാണ്, അത് പറഞ്ഞാലും അത് പറയുന്നതിന് കുഴപ്പമില്ല. ഈ കാർട്ടീഷ്യൻ ലോജിക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്താണ്, ഒന്ന് ധനാത്മകമാണ് മറ്റൊന്ന് ഋണാത്മകമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുക, അതിന്റെ സെന്ററിലേക്ക് എല്ലാം ഒന്ന് യോജിക്കുന്നു, പലത് ശരി തന്നെയാണ്. പക്ഷെ ഈ സെന്ററിൽ വച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യ ഇതെന്താ സാധനം, അവിടെയാണ് പ്രശ്നം. അങ്ങനെ അബ്സല്യൂട്ടായ ഒരു ബ്രഹ്മവിദ്യയിലേക്ക് മറ്റുള്ളതിനെ യോജിപ്പിക്കണമെങ്കിൽ മറ്റുള്ള സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അബ്സല്യൂട്ട് നോളജിനെ അംഗീകരിക്കുന്നില്ല. ഫിലോസഫിയിലാണ് ഈ അബ്സല്യൂട്ടൊക്കെ വരുന്നത്. മാറ്റമില്ലാത്ത നിത്യമായ ശാശ്വതമായ അറിവെന്നൊക്കെ പറയുന്ന ഇവിടെ അത് ഈ അദ്വൈതത്തിലേ ഉള്ളൂ. അങ്ങനെ ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളാത്ത ഒന്നാണ് എന്ത്? സയൻസ്. സയൻസ് എപ്പോഴും പറയുന്നത് എന്താണ്? സയൻസിന്റെ നോളജ് എന്ന് പറയുന്നത് പ്രൊവിഷണലാണ്, അത് ഇക്കാലത്തേക്കാണ്, നാളെ അറിവ് മാറും. അങ്ങനെയുള്ള ഒരറിവിനെ ഈ പറയുന്ന ബ്രഹ്മവിദ്യയിൽ എങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത്? കാർട്ടീഷ്യൻ തിയറി ഉപയോഗിച്ചാലും കാർട്ടീഷ്യൻ ലോജിക് ഉപയോഗിച്ചാലും. അതെ, അതുപോലെ തന്നെ ഇത് ഡാറ്റാബേസ് ആണല്ലോ സയൻസ്, പ്രത്യേക ഡാറ്റാബേസ് അല്ലല്ലോ. അതൊക്കെയാണ്, അതും ശരിയാണ്. ഇപ്പൊ സയൻസിനെ അങ്ങനെ ഇതിലേക്ക് സമന്വയിപ്പിക്കാൻ അവര് പറയുന്ന ഋണാത്മകതയും ധനാത്മകതയും ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. അതിന് അങ്ങനെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ആശയം വരണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഒന്ന് വേണം. ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഒന്ന് വേണം. പക്ഷെ സയൻസ് അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. സയൻസ് എന്ന് പറയുന്ന പ്രൊഫഷണലായ ജ്ഞാനത്തെ അംഗീകരിക്കുന്നുള്ളൂ. അപ്പോ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു അൾട്ടിമേറ്റായ ഒന്നിനെ സ്വീകരിക്കണം, അംഗീകരിക്കണം. അങ്ങനെ സയൻസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെയും നടായകം ചെയ്യുന്നത് എന്താണ്? ഈ ബ്രഹ്മരക്ഷയാണ്, ബ്രഹ്മത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന ഒന്ന് സർവത്തിന്റെ ആധാരമെന്ന് പറയുകയാണ്. അപ്പോ അത് എങ്ങനെ ശരിയാവും എനിക്ക് ആലോചിച്ചിട്ട് പിടിയിട്ടുന്നില്ല. കാരണം ഇത് ഈ വിശിഷ്ടാദ്വൈതത്തെയും അദ്വൈതത്തെയും സമന്വയിപ്പിക്കുക എന്ന് പറയുന്നവരെയാണ്. ഒരിക്കലും ഇത് സമന്വയിപ്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഇവര് പരസ്പരം എതിർക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിക്കുന്നവരാണ്. അവരെങ്ങനെ സമന്വയിപ്പിക്കുന്നു? പരസ്പരം ഖണ്ഡിച്ചാലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. രണ്ട് സിദ്ധാന്തങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പരസ്പരം ഖണ്ഡിക്കണം. പരസ്പരം ഖണ്ഡിക്കുന്ന ചെന്നവരെ യോജിപ്പിച്ചാൽ രണ്ടും ഇല്ലാതെയാവും. അദ്വൈതം അതിന്റെ സ്റ്റാൻഡിൽ നിന്ന് മാറേണ്ടി വരും, ഇഷ്ടാദ്വൈതം അതിന്റെ സ്റ്റാൻഡിൽ നിന്ന് മാറേണ്ടി വരും. എന്നിട്ട് രണ്ടും കൂടെ എവിടെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. അത് അദ്വൈതമായിരിക്കില്ല, ഇഷ്ടാദ്വൈതമായിരിക്കില്ല. അതിന് രണ്ടിനും നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പരസ്പരം ഖണ്ഡിച്ചേ നിലനിൽക്കാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? രണ്ട് സിദ്ധാന്തവും നമ്മൾ പഠിക്കണം. എന്താണ് അദ്വൈതം, എന്താണ് ഇഷ്ടാദ്വൈതം എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കും. എന്നിട്ട് ഈ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന എന്ത് കാര്യത്തിലാണ്? മനസ്സിലായോ? അപ്പൊ ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ട് നിന്നാലേ അദ്വൈതവും ഇഷ്ടാദ്വൈതവും നിലനിൽക്കും. അപ്പൊ ഇവരെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടും ഉണ്ടോ? രണ്ടും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ യോജിപ്പിക്കും? യോജിപ്പിച്ചാൽ രണ്ടിന്റെ അഡ്രസ് പോകും. അതുപോലെ ആണ് ഈ പറയുന്ന ബ്രഹ്മവിദ്യയും സയൻസും. സയൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ബ്രഹ്മവിദ്യയെ സയൻസിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആത്യന്തികമായ ഒരു റിയാലിറ്റി അങ്ങനെ ഒന്നിനെ അംഗീകരിക്കാൻ പറ്റില്ല. അബ്സല്യൂട്ട് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ അത് സയൻസിനില്ലാത്ത കാര്യമാണ്. അവിടെ ഏത് അറിവായാലും ശരി, എപ്പോഴും അത് റിവേഴ്സബിൾ ആണ്, മാറത്തക്കതാണ്. പക്ഷെ റിവേഴ്സബിൾ ആണെങ്കിലും അത് റിലയബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് ആശ്രയിച്ചും വിശ്വസിച്ചും നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ ഇത് വരുന്ന വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രവർത്തന മേഖലകൾ സംക്ഷിപ്തമായി വരും. സയൻസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ന്യൂട്ടന്റെ തിയറി, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്, അത് അതിനാണ് ക്ലാസിക്കൽ ഫിസിക്സിന്റെ മേഖല എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്, അതൊരു ചുരുങ്ങിയ മേഖലയിലേ പ്രവർത്തിക്കും. അതേസമയം അത് കഴിഞ്ഞ് ഐൻസ്റ്റൈന്റെ തിയറി വന്നപ്പോ എന്താണ്? ഐൻസ്റ്റൈന്റെ തിയറി പ്രവർത്തിക്കുന്നിടത്തൊന്നും ഇതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ട് വ്യത്യസ്ത മേഖലകളിലായിട്ട് മാറും സയൻസിന്റെ. ഒന്ന് തെറ്റെന്നുള്ളതല്ല, അതിന്റെ പ്രവർത്തന മേഖല മാറി വരും. ഇതാണ് പ്രകാശ വേഗതയ്ക്ക് അടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ന്യൂട്രോണിയൻ ഫിസിക്സിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അവിടെ ഐൻസ്റ്റീന്റെ തിയറിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വേറെ വേറെയാണ്. ഇതുപോലെയാണ്, അതാണ് സയൻസിന്റെ മാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ സയൻസ് ഇങ്ങനെ ഓരോ തരത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നതിനെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും മാറാത്ത, വാക്കിനും മനസ്സിനും ഒന്നും എത്താത്ത ഒരു സാധനമായിട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്താണ് ഒരുപാട് ആചാര്യന്മാരുടെ കാര്യം. ഇന്നിപ്പോ ശങ്കരാചാര്യരുടെ അദ്വൈതം, ശങ്കരാചാര്യരുടെ അദ്വൈതം എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുന്നത് അത് അതിന്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ, അതിന്റെ വളർച്ച എല്ലാം കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ അത് വളരെ വിപുലമാണ്. അതാണ് ഞാൻ കുറച്ചു പേരുടെ പേര് പറഞ്ഞ്, ഇത്രയും പേരൊന്നുമല്ല. ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കേണ്ടി വരും. അത് വളരെ വിപുലമായ ഒന്നാണ്. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഒരു പൊതുവായ ധാരണ ഇല്ലാതെ നമുക്ക് ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്ന ഭാഷ്യത്തിൽ മാത്രം നിന്നുകൊണ്ട് അത് പഠിക്കുന്നു. അതിന് ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുന്നു. ചില പലരും പറയുന്ന എന്താണ്, ശങ്കരാചാര്യരെ പഠിച്ചതിന് ശേഷം അതിന്റെ വെളിച്ചത്തിൽ ഗുരുവിന്റെ കൃതികൾ പഠിക്കാൻ പാടില്ല എന്നാണ്. പഠിച്ചാൽ ഗുരുവിന്റെ കൃതികൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നാണ്. എന്നുവെച്ചാൽ ശങ്കരാചാര്യരുടെ കൃതികൾ, ഈ പറയുന്നവര് എന്താണ്, ഗുരുവിന്റെ കൃതികൾ മനസ്സിലാക്കാൻ വേണ്ടി നിരന്തരം ശങ്കരാചാര്യരുടെ കൃതികൾ പഠിക്കുന്നവരാണ്. പഠിച്ചിട്ടാണ് ഇവർ പറയുന്നത് എന്താണ്, ശങ്കരാചാര്യരുടെ കൃതികൾ പഠിച്ചിട്ട് ഗുരുവിന്റെ കൃതികൾ പഠിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ കൃതി മനസ്സിലാകത്തില്ല. ഇനി ശങ്കരാചാര്യരുടെ കൃതികളൊന്ന് പഠിച്ചെന്നിരിക്കട്ടെ, ശങ്കരാചാര്യരുടെ കൃതികൾ പഠിച്ചു കഴിയുമ്പോൾ, പഠിച്ചിട്ട് ഗുരുവിന്റെ കൃതികൾ നോക്കുമ്പോൾ, ഗുരുവിന്റെ കൃതികളിൽ വരുന്ന മിക്കവാറും ആശയങ്ങൾ ശങ്കരാചാര്യരുടെ കൃതികളിൽ കാണുന്നത് തന്നെയാണ്. എന്തുകൊണ്ട്? അദ്വൈതമായതുകൊണ്ട്. മിക്കവാറും എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അതില് ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപാട് ദർശനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഉദാഹരണം ഈ തമിഴിലൊക്കെയുള്ള അതിന്റെയൊക്കെ സ്വാധീനം ഗുരുവിന്റെ കൃതികളിൽ വരും. തമിഴ് ശൈവിസത്തിന്റെയും മറ്റു സ്വാധീനം വരും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന മുഴുവൻ എന്താണ്, ഈ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം തന്നെ വന്നിരിക്കുന്നത്. അദ്വൈതം തന്നെയാണ്. ഇപ്പൊ അദ്വൈത ദീപിക എന്ന് പറയുന്നത് ശങ്കരാചാര്യരോ ശങ്കരാചാര്യരുടെ പരമ്പരയിലപ്പെട്ടോ ആചാര്യന്മാര് പറയാത്ത ഒരു കാര്യം അതിനകത്തില്ല. മുഴുവൻ അതിനകത്തുള്ളത് തന്നെ. പിന്നെ വ്യത്യാസം വരുന്ന എവിടെയാണ്? ആത്മോപദേശതത്വത്തിലാണ്. ആത്മോപദേശതത്വത്തിൽ തമിഴ് ശൈവിസത്തിന്റെയും മറ്റ് സ്വാധീനം കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ഇപ്പൊ ബ്രഹ്മവിദ്യ വഞ്ചം കൊടുത്ത എന്താണ്, ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അതീ പറഞ്ഞിരിക്കുന്നത്. ചെറിയ വ്യത്യാസം കാണും വേറെ. അപ്പോ ശങ്കരാചാര്യർ പഠിച്ചിട്ട് പിന്നെ ഗുരുവിനെ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് പറയുന്നതിനൊന്നും അർത്ഥം. ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് ഗുരുവിനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നത്. അല്ല, ഇതൊന്നും പഠിക്കാതെ അല്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്ന കേട്ട്, ഞങ്ങളുടെ ഗുരുവിന്റെ കൃതിയൊക്കെ പുതിയ വ്യാഖ്യാനം എഴുതാൻ പോവുകയാണ്. അപ്പോ പുതിയ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ കൃതികൾക്ക് പുതിയ വ്യാഖ്യാനം എഴുതണമെന്ന് ഈ പറയുന്ന ആളിന് സംസ്കൃതം അറിയത്തില്ല. ഇയാളെങ്ങനെ ഗുരുവിന്റെ കൃതിയൊക്കെ എല്ലാത്തിനും വ്യാഖ്യാനം എഴുതണം? മലയാളവും നേരെ അറിയത്തില്ല. ഈ വ്യാഖ്യാനം എഴുതണമെങ്കിൽ രണ്ടു ഭാഷ അറിയണ്ടേ നല്ലവണ്ണം. മലയാളവും അറിയില്ല, സംസ്കൃതം അറിയത്തില്ല. അയാൾ പറയണം, ഇതുവരെ എഴുതിയിട്ടുള്ള ഒരു വ്യാഖ്യാനവും ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായ വ്യാഖ്യാനം എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതും? ഭാഷ അറിയണ്ടേ? ഏതായാലും ശരി, അപ്പോ വെറുതെ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുകയാണ്. അപ്പോ അദ്വൈതീ ദർശനമാല നടായത് ദർശനമാല വ്യാഖ്യാനിച്ചു. ഈ യോഗവാസിഷ്ഠവും ഇതുമായിട്ടുള്ള ആ ബന്ധം നടായുരുവിന് മനസ്സിലായിട്ടേ ഇല്ല. മനസ്സിലാകാതെ എങ്ങനെ ദർശനമാല വ്യാഖ്യാനിച്ചു? കാരണം യോഗവാസിഷ്ഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 90% അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യോഗവാസിഷ്ഠം വായിച്ചു നോക്കണ്ടേ തന്നെ 90% അതാ വന്നിരിക്കുന്നു, അതിന്റെ ആശയങ്ങളാ വന്നിരിക്കുന്നു. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഉദാഹരണങ്ങൾ വരെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരുപക്ഷെ അവര് ഉദ്ദേശിക്കുന്ന എന്താണ്, ഗുരുവിനെ വ്യത്യസ്തനായ ഒരു ദാർശനികനായി കാണിക്കാൻ വേണ്ടിയായിരിക്കും. അതിന് ദോഷമൊന്നുമില്ല. അപ്പോ അങ്ങനെ ഒരു വ്യത്യസ്തനായ ദാർശനികനായി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ ഈ കൃതികൾ മാത്രം പോരാ, ഗുരുവിന്റെ എല്ലാ കാഴ്ചപ്പാടിനെയും കൂടെ ചേർത്തിട്ട് ഗുരുവിന്റെ ദർശനത്തെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന എന്താണ്, ഗുരുവിന്റെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഗുരുവിന്റെ ജാതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഗുരുവിന്റെ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള കാഴ്ച, ഇതെല്ലാം ഗുരുവിന്റെ ദർശനത്തിന്റെ ഭാഗമായി വരണം. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആണെങ്കിൽ ഗുരുവിന്റെ ദർശനം എന്ന് പറയാം. അല്ലാതെ ഇപ്പോ ദർശനമാല വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വ്യാഖ്യാനിക്കുന്നു, ഗുരുവിന്റെ ദർശനമാല വ്യാഖ്യാനിക്കുന്നു, ഈ വ്യാഖ്യാനം മാത്രമാണ് ശരിയെന്ന് പറയുന്നതിലും അർത്ഥമില്ല. അങ്ങനെ പറയുന്നതിനും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ വേറൊരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ വിശേഷിച്ച് എന്തെങ്കിലും അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണല്ലോ. അപ്പോ ഒരാളിന്റെ വ്യാഖ്യാനം അവസാന വ്യാഖ്യാനം എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അത് ഇതെല്ലാം എന്താണ്, അല്പജ്ഞാനമാണ് ഇവരെല്ലാം പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിടിവാശി, ഇതാണ് അവസാനത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് പിടിവാശി. അപ്പൊ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഓരോരുത്തർ പാണ്ഡിത്യവും കഴിവും ഒക്കെ അനുസരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നാരായണ ഗുരുവിന്റെ പരമ്പരയിൽ നടരാജ ഗുരു നിത്യതഞ്ജീലി നാരായണ പ്രസാദ് അവര് ശങ്കരാചാര്യെ പോലെ പരമ്പരയുണ്ട്. അങ്ങനെ വേറെ വ്യത്യസ്തമായ ഒരു പരമ്പര ആയിട്ട് അല്ല, അതിപ്പോ ഒരാൾക്ക് ക്ലെയിം ചെയ്യാമല്ലോ ഞങ്ങളാണ് ഗുരുവിന്റെ പരമ്പര എന്ന് ക്ലെയിം ചെയ്താൽ വേറെ ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതൊരു ക്ലെയിമാണ്, അങ്ങനെ ഇരുന്നോട്ട് അതിനെന്താ, അതൊരു ക്ലെയിം ചെയ്യുന്നവർക്കൊരു സമാധാനം. അതെ, അതിപ്പോ ഒരാളിങ്ങനെ ഞങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുമില്ല. പക്ഷെ ഗുരുവിന്റെ പരമ്പര എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം നടരാജഗുരുവിന്റെ ആത്മോദേശം വ്യാഖ്യാനത്തിൽ അന്വയം പദാർത്ഥം എല്ലാം തെറ്റിച്ചിട്ടുണ്ട് ആദ്യത്തെ. പിന്നെ അവര് ഇപ്പൊ അത് കുറെ കറക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ആദ്യം ഇറങ്ങിയ വ്യാഖ്യാനം. അപ്പൊ ഞാനത് മുരുദാന പ്രസാദനോട് ചോദിച്ചത് എന്താ, ഈ അന്വയവും പദാർത്ഥം തന്നെ തെറ്റിച്ചെഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചവൻ പറഞ്ഞ് അത് നടരാജഗുരു പിന്നെ വിദേശത്തായിരിക്കുമ്പോഴാ ഇത് എഴുതുന്നത്, അന്ന് മലയാളം ഡിക്ഷണറി ഒന്നും കയ്യിലില്ലായിരുന്നു. ഓ, എന്നോട് പറഞ്ഞതാണ്, മനസ്സിലായ നടായൂരിനും മലയാളം ഡിക്ഷണറി ഒന്നും കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് അർത്ഥം എഴുതിയപ്പോ തെറ്റിപ്പോയെന്നു. അപ്പൊ ഗുരുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാ മലയാളം ഡിക്ഷണറി? ഗുരുവിൽ നിന്ന് ആത്മോദേശവും നേരിട്ട് പഠിച്ചെങ്കിൽ എന്താണ് പിന്നെ മലയാളം ഡിക്ഷണറിയുടെ ആവശ്യം? നടരാജഗുരുവിനെ ചെറുതാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഇത്രയും ക്ലെയിമുകളെന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. പിന്നെ നടരാജഗുരുവിനും മനസ്സിലാക്കിയ രീതിയിൽ നടരാജഗുരു വ്യാഖ്യാനിക്കുന്നു, എനിക്ക് മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ വ്യാഖ്യാനിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ആ ഓരോരുത്തർക്കും മനസ്സിലായ രീതിയിൽ അവരവർ വ്യാഖ്യാനിക്കുന്നു, അത് പ്രത്യേകിച്ച് ഇന്ന ആള് പരമ്പരയാണെന്നൊന്നും പറയുന്ന ആൾ ഭയങ്കര ഈഗോയാണ്. ഉണ്ടാവും.